الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون آدر نيرايا ستي بشواسيغلاء سروا شكتنايا അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നന്നായി ശ്രദ്ധിച്ചു പഠിക്കുകയും അതിനോട് കൂറുപുലർത്തി തക്വയോടെ ജീവിക്കുകയും വേണം എന്ന് എല്ലാ ഓരോരുത്തരെയും തുടക്കത്തിൽ തന്നെ പ്രത്യേകമായി ഉണർത്തുകയാണ്. ശഅബാൻ മാസത്തിൻ്റെ അവസാന ഭാഗത്ത് റമദാനിനെ പ്രതീക്ഷിക്കുകയും റമദാനിൽ അതിൻ്റെ അളവറ്റ പുണ്യം സ്വന്തമാക്കാൻ സന്ദർഭം ലഭിക്കുന്നതിനു വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. റമദാനിൻ്റെ സവിശേഷതകൾ എണ്ണി എണ്ണി പറഞ്ഞു തരേണ്ടതല്ലെങ്കിലും സാന്ദർഭികമായി നാം അത് അനുസ്മരിക്കേണ്ടതാണ്. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുന്നിലുണ്ട്. സത്യവിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു മഹാഭാഗ്യമാണ്. എങ്ങോട്ടാണ് ഈ ജീവിതമെന്ന് മുഅ്മിനുകളല്ലാത്ത ആർക്കും അറിഞ്ഞുകൂടാ. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ മുന്നിലും ജീവിതം ഒരു പുകമറ മാത്രമാണ്. നാളെ എന്ത് അറിഞ്ഞുകൂടാ. മരിച്ചു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതാണ്. എന്നാൽ ഒരു മുഅ്മിനിന്റെ മുന്നിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളില്ല. വ്യക്തമായ തെളിവുകളോടുകൂടി അവന്റെ ഈ ജീവിതം അവനെ എവിടെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ദിവസം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മൾ ഓരോരുത്തരും അവൻ നിശ്ചയിച്ച ദിവസം തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോണം. അത് കഴിഞ്ഞാൽ ആലമുൽ ബർസഖ് ഖബർ ജീവിതമുണ്ടെന്നും അതിനുശേഷം അള്ളാഹു നിശ്ചയിക്കുന്ന സമയം വരുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് മഹ്ഷറിൽ നാം എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും മരണം വരെയുള്ള നമ്മുടെ ജീവിതം അവിടെ കൃത്യമായി വിലയിരുത്തപ്പെടും, വിചാരണ ചെയ്യപ്പെടും. നന്മയും തിന്മയും അത് തൂക്കുകയും അതിനുശേഷം ഈമാനോടുകൂടി ജീവിതം പൂർത്തീകരിച്ച ആളുകൾക്ക് സ്വർഗത്തിലേക്ക്, സ്വറാത്ത് എന്ന പാലത്തിലൂടെ സ്വർഗത്തിലെത്താം. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചങ്ങലകളിൽ ബന്ധിതരായി നരകത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടും. ഇതൊക്കെ നമുക്കറിയാം. ഇത് അറിയുന്നത് കൊണ്ടാണ് ഒരാൾ സത്യവിശ്വാസിയായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ അജണ്ട ഒരിക്കലും തടുക്കാൻ കഴിയാത്ത നരകാഗ്നിയിൽ നിന്ന് ഏതു വിധേനയും രക്ഷപ്പെടുക. അതുല്യമായ സുഖാനുഭൂതികൾ നിറഞ്ഞു നിൽക്കുന്ന, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഭാവനയിലും വിരിയാത്ത സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കുക, അതിനുവേണ്ടി ജീവിക്കുക. ആയതത്തുൽ ഇബാദി സ്വാലഹീൻ, സദൃത്തരായ എന്റെ അടിയാറുകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഭാവനയിലും വിരിയാത്തത്, അതാണ് സ്വർഗം. ആ സ്വർഗത്തിലെത്താൻ കൃത്യമായ ഒരു വഴി നമ്മുടെ മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു പറഞ്ഞു, ഇതാണ് എന്റെ നേരായ മാർഗം, നിങ്ങൾ ഓരോരുത്തരും ഈ മാർഗം പിന്തുടരണം. ഇതല്ലാത്ത മറ്റ് അനേക മാർഗങ്ങളെ, വ്യതിയാനത്തിന്റെ മാർഗങ്ങളെ പിന്തുടരരുത്. ഏകദൈവാരാധനയിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ, അതുമാത്രമാണ് സ്വർഗത്തിലേക്കെത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ച നേരായ മാർഗം. ആ മാർഗത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ്, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരമുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായത്. ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെപ്പോലെ ആശയക്കുഴപ്പങ്ങളിൽ തലതല്ലാതെ, എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നറിയാതെ, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയാതെ, മൃഗങ്ങളെപ്പോലെ തിന്നുക, കുടിക്കുക, ഉറങ്ങുക എന്നതിനപ്പുറം സ്രഷ്ടാവിനെ തിരിച്ചറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും അവൻ അംഗീകരിക്കുന്ന പുണ്യത്തിന്റെ വഴികളിലൂടെ മാത്രം ജീവിതം ചിട്ടപ്പെടുത്തുകയും കെട്ടിപ്പടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സഹായകമായത് വിശുദ്ധ ഖുർആൻ ഉള്ളത് കൊണ്ടാണ്. ആ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അനേക വിവരണങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ആദ്യം നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. സൂറത്ത് യൂനുസ്, വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം, അതിലെ 56-ഉം 57-ഉം ആയത്തുകൾ. അഖില ജനങ്ങൾക്കും വേണ്ടിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടിയല്ല. ഖുർആനിനെ സ്വീകരിക്കേണ്ട ബാധ്യത ലോകത്തെ മനുഷ്യരായി പിറന്ന ആർക്കുമുണ്ട്. ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, ഒരു മതവും വേണ്ടെന്ന് നിശ്ചയിച്ചവരാണെങ്കിലും, ഖുർആനിനെ അറിയുകയല്ലാതെ, ഖുർആനിനെ സ്വീകരിക്കുകയല്ലാതെ, ഖുർആനികമായി ജീവിതം നയിക്കുകയല്ലാതെ ജീവിത മോക്ഷത്തിന് മറ്റൊരു രണ്ടാമതൊരു വഴിയില്ല. സിറാത്ത് മുസ്തഖീം അത് ഏകമാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദല്ലിൽ മുസ്തഖീം, സംശയം വേണ്ട. ആ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർഗദർശനം. അപ്പൊ നമുക്ക് സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കാണിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ വഴിയിലൂടെ നടത്തേണമേ എന്നാണ് നിരന്തരമായ പ്രാർത്ഥന. ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ, ഞങ്ങളെ നയിക്കണമേ. ആ ഹിദായത്ത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ചത്. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാ വബിറഹ്മതിഹി ഫബിദാലിക ഫലിഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. മനുഷ്യരെ, യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങൾക്ക് ശമന ഔഷധം വന്നിരിക്കുന്നു. വഹുദൻ, സന്മാർഗദർശനം, തെളിവ്, ജീവിത വിജയത്തിനുള്ള വ്യക്തമായ രേഖ വന്നിരിക്കുന്നു. വറഹ്മ, കരുണ വന്നിരിക്കുന്നു. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് കാരുണ്യം വന്നിരിക്കുന്നു. ജനങ്ങളെ, ബഹുജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ഉപദേശം വന്നു. എന്തിനുള്ള ഉപദേശം? തെറ്റായ വഴിയിൽ നിന്ന് നേരായ വഴിയിലേക്ക് കടന്നെത്താനുള്ള ഉപദേശം, നേരായ വഴിയിൽ തന്നെ അടിയുറച്ചു നിൽക്കാനുള്ള ഉപദേശം, നരകത്തിൽ നിന്ന് അവനവനെ സംരക്ഷിക്കാൻ അധ്വാനിക്കാനുള്ള ഉപദേശം. ഇങ്ങനെ പരമകാരുണികനായ പടച്ചവൻ നമ്മെ ഏത് വിധേനയും സ്വർഗത്തിലെത്തിക്കാൻ സൗകര്യപ്പെടുന്നതിനു വേണ്ടി അവന്റെ അരികിൽ നിന്നുള്ള ദിവ്യമായ ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നു. കേവലം ഉപദേശങ്ങൾ മാത്രമല്ല, ഉപദേശങ്ങളാണെന്നതോടൊപ്പം നമ്മുടെ മനസ്സുകളെ സ്ഥിരപ്പെടുത്തുകയും അതിൽ ശാന്തിയും സമാധാനവും രോഗശമനവും അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നിലനിർത്തി. ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ, അതിന്റെ പാരായണം കേൾക്കുമ്പോൾ, അതിന്റെ ആശയങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷവും പിശാചിൽ നിന്നുണ്ടാകുന്ന അകലവും, അതേപോലെ തന്നെ അള്ളാഹു നൽകുന്ന നമുക്കൊരിക്കലും അളന്നെടുക്കാൻ കഴിയാത്ത ഹൃദ്യമായ ആശ്വാസവും, അതെല്ലാം നമുക്ക് നൽകി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഖദ് ജാഅത്തുകും മറഇലത്തുൻ മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. വഹുദൻ സന്മാർഗമാണ്, സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ്? അത് വിശുദ്ധ ഖുർആനാണ്. വറഹ്മ സർവോപരി, സർവശക്തനായ അള്ളാഹുവിങ്കൽ നിന്നുള്ള അവന്റെ കാരുണ്യമാണ്. റബ്ബിന്റെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ദുനിയാവിൽ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാവുന്ന ഒരു സാഹചര്യമല്ല, നല്ലൊരു ജോലി ഉണ്ട് എന്നുള്ളതല്ല, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നല്ലൊരു വീടുണ്ടാക്കാനും സ്വന്തമായി ഒരു വാഹനം കൈപ്പിടിയിൽ ഒതുക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതല്ല. ഇതൊക്കെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ മാത്രമാണ്. ശരിക്കും പടച്ചു തമ്പുരാന്റെ അരികിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? സൂറത്തുൽ ഹുജറാത്തിലെ 17-ാമത്തെ ആയത്തിൽ കാണാം, യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിമായി എന്ന് നിന്റെ അരികിൽ വന്ന് ഞങ്ങൾ മുസ്ലിമായിട്ടുണ്ട് എന്ന് മേനി പറയുന്നു, എടുത്തു പറയുന്നവർ മേന്മ പറയുന്നു. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, എന്നോട് നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ സംബന്ധിച്ച്, നിങ്ങൾ സ്വന്തമായി നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ഒന്നാണ് നിങ്ങൾ മുസ്ലിമായി, നിങ്ങൾ ഇസ്ലാമിനെ സ്വീകരിച്ച് നിങ്ങളുടെ ഒരു യോഗ്യതയാണ് എന്ന് നിങ്ങൾ എന്നോട് പറയണ്ട എന്ന് നീ അവരോട് പറഞ്ഞേക്കുക. കാരണം എന്താ? ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, അള്ളാഹുവാണ് ഈമാനിനു വേണ്ടി നിങ്ങൾക്ക് മാർഗദർശനം നൽകുക വഴി നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ മുസ്ലിമായി എന്നുള്ളൊരു യോഗ്യതയായിട്ട് ദുനിയാവിൽ വല്ല നേട്ടങ്ങളും കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കേണ്ട, നിങ്ങളെ യോഗ്യത കൊണ്ടല്ല നിങ്ങളാരും മുസ്ലിമായത്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമ്മളാരും മുസ്ലിമായത്. നേരെ മറിച്ച് സർവാധിനാഥനായ അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള മഹലായ അവന്റെ ഫളൽ കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാനും അത് പ്രഖ്യാപിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിത്തറയിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചു. ചെറിയൊരു സംഗതി അല്ല അത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് പറയുന്നു, യമുന്നു അലൈക്കും മൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഒരു കാര്യം അംഗീകരിക്കണം, റബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞു. എങ്ങനെ നമ്മൾ ഇസ്ലാം അറിഞ്ഞത്? അത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. അത് നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കണം. അത് എപ്പോൾ നാം ആ ഒരു ചിന്തയിൽ നിന്ന് മറക്കുകയും അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, വീണ്ടും അള്ളാഹുവിന്റെ ദിക്റിലേക്കും ശരിയായ ലക്ഷ്യബോധത്തിലേക്കും സ്വർഗത്തിന്റെ വഴിയിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ സർവശക്തനായ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ നമ്മൾ അകറ്റുന്ന കാര്യങ്ങളൊക്കെ തിന്മകളായിരിക്കും, അള്ളാഹുവിനെ മറക്കുന്നതൊക്കെ തിന്മയാണ്, അള്ളാഹുവിനെ മറപ്പിച്ച് കളയുന്ന മുഴുവൻ കാര്യങ്ങളും തിന്മകളാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ സ്വർഗത്തിന്റെ വഴിയിൽ അല്ലെങ്കിൽ തിന്മയിൽ, സ്വർഗത്തിന്റെ വഴിയിൽ ഒരാൾ പ്രവേശിക്കുന്നില്ലെങ്കിൽ അയാൾ തിന്മയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് അകലുക, വന്ന തിന്മകളെക്കുറിച്ച് കുറ്റബോധമുണ്ടാവുകയും ഹൃദയം വേദനിച്ച് പടച്ചു തമ്പുരാന്റെ മുന്നിൽ ഖേദിച്ച് മടങ്ങുകയും കരയുകയും പാപമോചനം തേടുകയും റബ്ബിനോട് സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിർത്താൻ അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. മനുഷ്യനാണ്, എല്ലാ മനുഷ്യരും തിന്മയിലേക്ക് പ്രവേശിക്കും, മനുഷ്യന് തിന്മയിലേക്ക് പോകാവുന്നൊരു പ്രകൃതമാണ് അവൻ്റെ. അങ്ങനെ ആ രൂപത്തിൽ അവന് കൽബോട് കൽബെന്ന് പറഞ്ഞാൽ തന്നെ നന്മയിലേക്കും തിന്മയിലേക്കും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. റബ്ബിന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നന്മയിൽ തന്നെ നമുക്ക് അതിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും. അതിന് ഹിദായത്ത് വേണം. ഹിദായത്തിന് വിശുദ്ധ ഖുർആൻ അല്ലാതെ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല. ഖുർആനിലൂടെ മാത്രം ലഭ്യമാകേണ്ട ഒരു സംഗതിയാണ് അത്. എന്നിട്ടോ ആ ഖുർആനിലൂടെ ശരിയായ വഴി അത് അറിഞ്ഞ് അതിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു മഹാഭാഗ്യം ഇനി വേറെ കിട്ടാനില്ല. അതുകൊണ്ടാണ് തിന്മകളിൽ നിന്ന് അകലാൻ ഒരുപാട് മാർഗം പഠിപ്പിച്ചു. നേരം വെളുത്തുണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ തിന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന സകല സംഗതികളിൽ നിന്നും, തിന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന എല്ലാവരിൽ നിന്നും അകലാനും വന്നുപോയ തിന്മകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങാനുമുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് അസ്സലവാത്തുൽ ഹംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ. ഒരാള് സുബഹ് നമസ്കരിച്ചു, പിന്നെ ചെറിയ ചെറിയ തെറ്റുകൾ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ മനുഷ്യ എന്നുള്ളവർക്ക് ഇങ്ങനെ വന്നുപോകും, നോട്ടത്തിലും അതേപോലെ ചെയ്തികളിലും ഒക്കെ വന്നുപോകും. അങ്ങനെ ചിലരത് കരുതി കൂട്ടി ചെയ്യും. പിന്നീട് ലൊഹർ നമസ്കരിക്കുന്നതോടുകൂടി ആ നമസ്കാരം കൊണ്ട് മാത്രം വൻകുറ്റങ്ങൾ അല്ലെങ്കിൽ അവന്റെ കുറെ പാപങ്ങളെല്ലാം മായ്ച്ചു കൊടുക്കും. മറ്റൊന്ന് വൻ ജുമാ, ഒരു ജുമാ കഴിഞ്ഞ് നമ്മൾ ഈ കഴിഞ്ഞ ജുമാക്ക് വന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ജുമാക്ക് കൂടി വരാൻ സാധിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് തെറ്റുകൾ വന്നു പോയത് ഈ ജുമാക്ക് വന്നു എന്ന കാരണം കൊണ്ട് മാത്രം അള്ളാഹു മായിച്ചു. അത് കഴിഞ്ഞാൽ റമദാനു ഇല റമദാൻ, കഴിഞ്ഞ റമദാൻ മാസം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചവരാണ്, പുണ്യം പ്രവർത്തിച്ചവരാണ്. പക്ഷെ റമദാൻ കഴിഞ്ഞ് കാലങ്ങളിൽ വന്നപ്പോഴേക്കും റമദാനിലൂടെ നേടിയെടുത്ത വിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും വീണ്ടും ആ ഒരു വിശുദ്ധി തിരിച്ചുപിടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, പുണ്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്ന, തൗബ ചെയ്യാൻ സഹായിക്കുന്ന വിശിഷ്ടമായ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കടന്നു വരികയും ചെയ്തു. അപ്പൊ ഈ റമദാനിലേക്ക് നമ്മൾ എത്തി. ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി, നോമ്പ് അനുഷ്ഠിച്ച് തുടങ്ങുന്നതോടുകൂടി ഒരുപാട് പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടി. ഇതൊക്കെ മുക്കഫിറാത്ത്, അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ, പ്രത്യേകിച്ച് ജുമാ, അതേപോലെ നോമ്പ്, ഇതൊക്കെ മുക്കഫിറാത്താണ്. മുക്കഫിറാത്ത് ലിമാ ബൈനഹുന്ന, അവക്കിടയിലുള്ള തെറ്റുകളെ മായിച്ചു കളയും, ഒരുപാട് ഒരുപാട് തിന്മകളെ മായിച്ചു കളയും. റമള എന്ന വാക്കിന് തന്നെ കരിച്ചു കളഞ്ഞു എന്നർത്ഥമുണ്ട്. കരിച്ചു കളഞ്ഞു, എന്താ കരിച്ചു കളയുന്നത്? നല്ല ഉഷ്ണമുള്ള ഒരു കാലത്ത്, ആ കാലഘട്ടത്തെയാണ് അറബികൾ റമദാൻ എന്ന് വിളിച്ചു പോകുന്നത്. മരത്തിന്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോകും, ഒരു ചെറിയ ഇളങ്കാറ്റുണ്ടെങ്കിൽ പോലും അതിന്റെ ഇലകൾ ഇങ്ങനെ പൊടിഞ്ഞ് താഴെ വീഴും. ഇതുപോലെ ഏറ്റവും എളുപ്പത്തിൽ നല്ല കരിഞ്ഞ് ചൂടായി നിൽക്കുന്ന, ഉണങ്ങി നിൽക്കുന്ന ഇലകൾ ആ മരം ഒന്ന് കുരുക്ക് കൂടി ചെയ്താൽ മുഴുവൻ ഇലകളും താഴെ വീഴും. ചൂടുള്ള കാലത്ത് ഉണങ്ങിയ മരത്തിന്റെ ഇലകൾ, അത് ചെറിയ ചെറിയ ഇളക്കങ്ങൾ കൊണ്ട് താഴേക്ക് വീഴുന്നത് പോലെ റമദാൻ മാസം വരുമ്പോൾ മറ്റൊരിക്കലും ഇല്ലാത്തവണ്ണം അള്ളാഹുവേ എന്നുള്ളൊരു വിളി കൊണ്ട്, ഒരു സുജൂദ് കൊണ്ട്, ഒരു ദിക്ര കൊണ്ട്, ഒരു ഖുർആൻ പാരായണം കൊണ്ട് നമ്മുടെ പാപങ്ങൾ ഒന്നൊഴിയാതെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് താഴെ വീണു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പാപങ്ങളെ അങ്ങേയറ്റം കരിച്ചു കളയാനുള്ള മഗ്ഫിറത്തിന്റെ ഒരു മാസമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ള കൃത്യമായ ബോധമുണ്ടാകണം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം, ആ മാസത്തിന്റെ പ്രത്യേകത അതിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനും സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കാനുമുള്ള ആശയാദർശങ്ങളുടെ വിശുദ്ധ ഖുർആൻ അത് അവതീർണമായിരിക്കുന്നത് റമളാൻ മാസത്തിലാണ്. അത് ജനങ്ങൾക്ക് സന്മാർഗദർശനമാണ്, സത്യത്തെ അസത്യത്തെയും വേർതിരിക്കുകയും അതേപോലെ ജനങ്ങൾക്ക് നേർവഴി കാണിക്കുകയും ചെയ്യുന്ന തെളിവുകളാണ്. ഈ മാസത്തിൽ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ അവർ നോമ്പ് നിൽക്കണം. ഒമൻഖാന മരീദ നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവണ്ണം അസുഖമുണ്ടെങ്കിൽ, യാത്രയിലാണെങ്കിൽ അവർക്ക് മറ്റു ദിവസങ്ങളിൽ വീട്ടിയാൽ മതി. ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് എളുപ്പമാണ് നിങ്ങളെ നന്മയിലേക്ക് ഉറപ്പിക്കാൻ, നിങ്ങളെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, നിങ്ങൾക്ക് എളുപ്പമുണ്ടാകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ പുണ്യം പ്രവർത്തിക്കാൻ എളുപ്പം തോന്നാൻ, അതിനുവേണ്ടി മാത്രമാണ് ഈ നോമ്പ് നമുക്ക് നിർബന്ധമാക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. വലി തുക്കുമിലുൽ ഐദ, അതെണ്ണം പൂർത്തീകരിച്ചു. നേരത്തെ ആകാനും പാടില്ല, വൈകി തുടങ്ങാനും പാടില്ല, കൃത്യമായി നമ്മൾ മാസപ്പിറ ഇങ്ങനെ കാത്തിരിക്കണം. അങ്ങനെയാണ് സൂമൂലി റുഇയതി, മാസപ്പിറ കാണുമ്പോഴാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ആ ഒരു നിലവാരത്തിൽ റമദാനിന്റെ ഒരു ദിവസം മുമ്പോ രണ്ട് ദിവസം മുമ്പോ വസ്വാസ് കൊണ്ട് നോമ്പ് ആരംഭിക്കരുത്. നിങ്ങൾ ഒരിക്കലും റമദാനിന്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസവും നോമ്പ് നോൽക്കരുത്, സ്ഥിരമായി നോൽക്കുന്ന വല്ലതും അല്ലെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വയം പറഞ്ഞു. ഇപ്പം തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നവർ റമദാന്റെ തലേ തിങ്കളാഴ്ചയാണ് നോൽക്കാം, ഇനി വരുന്ന വ്യാഴാഴ്ചയാണ് റമദാന്റെ തലേന്ന് വ്യാഴാഴ്ച നോമ്പ് നിൽക്കുന്ന സമ്പ്രദായമുള്ള സുന്നത്ത് സ്വീകരിക്കുന്നവർക്കാണെന്ന് നോൽക്കാം. അതല്ല, ഇനി അഥവാ റമദാൻ ആയിട്ടുണ്ടെങ്കിലോ, മാസം കണ്ടു എന്ന് ഉറപ്പൊന്നുമില്ല, ഏതായാലും കിടക്കട്ടെ ഒരു ദിവസം നേരത്തെ. അല്ല, ഇത് ഇബാദത്താണ്, അത് അതിന്റെ കൃത്യതയോടുകൂടി. നമ്മൾ ലോഹർ നിസ്കരിക്കുമ്പോൾ ഏതായാലും ഒരു അരമണിക്കൂർ നേരത്തെ തുടങ്ങാൻ പറ്റില്ല, അതിന്റെ ആ സമയം പ്രധാനമാണ്. ഇസ്ലാമിലെ ഇബാദത്തുകളിൽ ചിലതിന് അതിന്റെ സമയത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് റമദാനിലെ നോമ്പ് അത് മാസപ്പിറ കാണാൻ വേണ്ടി കാത്തിരിക്കുകയും വിശ്വസ്തരായ ആളുകൾ മാസപ്പിറ കണ്ടതായി അറിയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കാത്തിരിക്കണം. മാസപ്പിറ കാണുമ്പോൾ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാ. ഈമാനിന്റെയും അംനിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും മാസപ്പിറയാണ് പടച്ചവന് ഞങ്ങൾക്ക് വരേണ്ടത്. സലാമത്തിന്റെയും ഇസ്ലാമിന്റെയും സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മാസപ്പിറയാണ് പടച്ചവനെ ഞങ്ങളുടെ മേൽ ഉദിക്കേണ്ടത്. എന്നിട്ട് ചന്ദ്രനെ നോക്കി പറയും, നിന്റെയും എന്റെയും റബ്ബ് അള്ളാഹു മാത്രം. റബ്ബിനെ പ്രഖ്യാപിക്കുന്ന ആ മാസപ്പിറയുടെ പ്രഖ്യാപനത്തിലൂടെ കൂടെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞെന്താണ് അറിയുമോ? എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത്? വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയില്ലേ, അതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവെ വാഴ്ത്താൻ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം ഇനിയൊന്നും കിട്ടാനില്ല. ഏറ്റവും വലിയൊരു സമ്മാനം അള്ളാഹു നമുക്ക് നൽകി, അത് ഇസ്ലാമാണ്. അത് ഷഹാദത്ത് പ്രഖ്യാപിക്കാനുള്ള ഹൃദയവിശാലതയാണ്. ഇസ്ലാമിനെ അറിയാനുള്ള വഴികളാണ്. ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ നേരത്തെ ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഖുൽ, പറയണം പ്രവാചകരെ, ബിഫളില്ലാഹി വബിറഹ്മതിഹി, ഖുർആനാകുന്ന അള്ളാഹുവിന്റെ ഈ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിന്റെ കരുണ കൊണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാം കൊണ്ട്, ഫബിദാലിക, അതെ, അതുകൊണ്ട് ഫല്യഫ്രഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ, അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും മെച്ചപ്പെട്ടത് അതാണ്, ഖുർആൻ കൊണ്ടുള്ള സന്തോഷം, ഖുർആൻ പഠിപ്പിക്കുന്ന വഴി സ്വീകരിക്കുന്നതിന് സന്തോഷം. ആ നിലക്ക് മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം റമളാൻ അത് ആഹ്ലാദത്തിന്റെ, പാപങ്ങളെ മായ്ച്ചു കളയാനുള്ള ആഹ്ലാദം. പുണ്യവാന്മാരെ വിളിക്കും, എല്ലാ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കും. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ സുബ്ബിദത്തി ശയാത്തീൻ, തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, നരകത്തിലേക്ക് നമ്മെ തള്ളിവിടുന്ന പിശാചുക്കൾ മുഴുവൻ, മർദത്തുൽ ജിന്ന്, ജിന്നിലെ ധിക്കാരികൾ മുഴുവൻ ചങ്ങലക്കിടപ്പ് ഇടപെടുന്ന മാസം റമളാനിന്റെ ഒന്നാമത്തെ ദിവസം. വഉലിഖത് അബ്വാബുന്നാർ, നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നരകത്തിന്റെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അതിന്റെ കവാടങ്ങൾ മുഴുവൻ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, ഒരു വാതിലും ഇനി തുറക്കുന്നില്ല റമളാൻ കഴിയുന്നത് വരെ. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവൻ തുറന്നു കിടക്കും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, ഇനി റമളാൻ കഴിയുന്നത് വരെ റമളാനിലെ ഒരു വാതിലും കൊട്ടിയടക്കപ്പെടുന്നില്ല. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ അന്വേഷിക്കുന്നവരെ മുന്നോട്ട് വരിക. വയാ ബാഗിയ ശദ്ദി അഖ്സിർ, തിന്മയുടെ ആളുകളെ നിങ്ങൾ അത് നിർത്തിവെക്കുക, അതിൽ നിന്ന് പിന്മാറുക. വലില്ലാഹി വതഖാഉ മിനന്നാർ, അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന കുറെ ആളുകളുണ്ട്. വദാലിക കുല്ലലൈല, എല്ലാ രാത്രിയും ഇങ്ങനെ സംഭവിക്കും. എല്ലാ ലില്ലാഹി വതഖാഉ മിനന്നാർ, ഓരോ രാത്രിയും സർവശക്തനായ അള്ളാഹു മൂന്നാം യാമത്തിൽ രാത്രി ഇറങ്ങി വരും. എന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ചില നിർണിതരായ കുറച്ച് ആളുകളെ ചൂണ്ടിക്കാട്ടിയിട്ട് അവരെ അടയാളപ്പെടുത്തിയിട്ട് മലക്കുകളോട് പറയും, ഈ റമളാനിൽ ഇന്നത്തെ രാത്രി ഞാൻ മുഴുവനായി പാപം പൊറുക്കാൻ വേണ്ടി ഇത്ര ഇത്ര ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അന ഉബാഹി ബിഹിം, ഞാൻ അവരെ കൊണ്ട് അഭിമാനം കൊള്ളുന്നു. മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഇങ്ങനെ റമളാനിലെ ഓരോ രാവിലും സർവശക്തനായ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ ചില പ്രത്യേക പ്രത്യേക സംഘങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട്, വ്യക്തികളെ ചൂണ്ടിക്കാട്ടിയിട്ട്, ഇന്നയാളുടെ മുഴുവൻ പാപങ്ങളും ഇന്ന് ഞാൻ പുറത്തിരിക്കുന്നു, അവൻ നോമ്പുകാരനായിരുന്നു. ഏത് രാത്രിയിൽ എപ്പോഴാണ് നമ്മൾ ഉൾപ്പെടുക എന്നറിയില്ല. അതിനുവേണ്ടി കാത്തിരിക്കണം. അതിന് തക്കവണ്ണം അത് പ്രതീക്ഷിക്കുന്ന മനസ്സ്, അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇബാദത്തുകൾ, ഖുർആൻ പാരായണം, അങ്ങനെ റമളാനിനെ വരുതിയിലാക്കുന്ന യഥാർത്ഥ സത്യത്തിൽ നമ്മൾ ഉൾപ്പെടണം. സർവശക്തനായ അള്ളാഹു നാം ഓരോരുത്തരെയും റമളാനിന്റെ വിശുദ്ധിയിലൂടെ റയ്യാൻ എന്ന കവാടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, ഉസീകും ഹാനിയും വഇയായ ബിതഖ്വല്ലാഹ്. റബ്ബനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിന്റെ മര്യാദകൾ ഓരോന്നും നാം പ്രത്യേകം പഠിക്കേണ്ടത് തന്നെയാണ്. അതിൽ ഒരു നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അത് അന്വേഷിച്ചുറപ്പുവരുത്തുകയും അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുകയും പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയും പണ്ഡിതന്മാരോട് സംവദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ പവിത്രത എങ്ങനെ കാത്തുസൂക്ഷിക്കാമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതും ആഗ്രഹാഭിലാഷങ്ങൾ നിയന്ത്രിച്ചു വെക്കുന്നതും. അതിന്റെ ഒരു പ്രയോജനം നാളെ പരലോകത്തുണ്ടാകും. അസ്സൗമു വൽ ഖുർആൻ യശ്ഫഅനില്ലാഹി യൗമൽ ഖിയാമ, അന്തിമ നാളിൽ നോമ്പും ഖുർആനും അള്ളാഹുവിന്റെ അരികിൽ അവന്റെ അടിമക്ക് വേണ്ടി ശുപാർശ പറയും എന്ന ഫയഖൂലുൽ സൗം, നോമ്പ് പറയുന്ന വർത്തമാനം, റബ്ബി ഇന്നി മനഅതുഹു ബിന്നഹാരി ത്വആമഹു വശറാബഹു വശഹവാതഹു ഫശഫഅനി ഫീ, പകൽ സമയത്ത് അവന്റെ അന്നപാനീയങ്ങളെയും ആഗ്രഹാഭിലാഷങ്ങളെയും തടഞ്ഞു വെച്ചത് ഞാനാണ്, അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ നീ എന്റെ ശുപാർശ സ്വീകരിക്കണം. നമ്മൾ നോറ്റ നോമ്പ് അള്ളാഹുവോട് സംസാരിക്കണം, കർമ്മങ്ങൾ സംസാരിക്കും, എന്നിട്ട് അള്ളാഹിനോട് ശുപാർശ പറയും, അവനെ സ്വർഗത്തിലാക്കണേ. കാരണം ഞാൻ തന്നെയാണ് സാക്ഷി, അവൻ ആത്മാർത്ഥമായി നോമ്പ് നോറ്റിരിക്കുന്നു. വയക്കുലുൽ ഖുർആൻ, ഖുർആൻ പറയും, റബ്ബി ഇന്നി മനഅതുഹു ബില്ലൈലി നൗമഹു, രാത്രി സമയത്ത് അവന്റെ ഉറക്കം തടഞ്ഞു വെച്ചത് ഞാനാണ്, രാത്രി ഖുർആൻ ഓതി നിസ്കരിക്കാൻ വേണ്ടി, ഖുർആൻ ഓതി കേട്ട് നിസ്കരിക്കാൻ വേണ്ടി, ഖുർആനുമായി ബന്ധമുണ്ടാകാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ പിന്നെ സമയം ചെലവഴിച്ചു, ഉറക്കം നീട്ടിവെച്ചു. അങ്ങനെ ഖിയാമ കൊണ്ടും രാവിനെയും സിയാമ കൊണ്ട് പകലിനെയും സ്വന്തമാക്കിയവർക്ക് ഖുർആനും നോമ്പും ഫശഫഅനി ഫീ, അവന്റെ വിഷയത്തിൽ എന്നെ നീ ശുപാർശകനാക്കണമേ എന്ന് പറയും. നോമ്പിന്റെ ശുപാർശ കൊണ്ടും അതേപോലെ ഖുർആനിന്റെ ശുപാർശ കൊണ്ടും നാളെ പരലോകത്ത് രക്ഷപ്പെടേണ്ടതുണ്ട്. ഫയുശഫഅൻ, ആ രണ്ട് ശുപാർശയും പരിഗണിക്കപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നോമ്പ് അതിന്റെ കൃത്യതയോടുകൂടി തന്നെ ഒന്നാമത് നിയ്യത്താണ്, ഹൃദ്യമായ നിയ്യത്ത്. അത് സുബഹിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കണം. സുബഹിന് മുമ്പ് നിയ്യത്ത് വെക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫലാ സിയാമ ലഹു, അവർക്ക് നോമ്പില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമാണ് ഓരോ സുബഹിനും, ഓരോ സുബഹിനും, നോമ്പ് സുബഹിന് മുമ്പ്, ഇഷാഇന് ശേഷം നാം നോമ്പുകാരനാണ്. അത് റമദാൻ മാസം ഏതായാലും നോമ്പല്ല, എന്തിനാ നിയ്യത്ത്? അങ്ങനെയുള്ള അലംഭാവമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മല്ലം യുബയ്യിത്ത്, ആരെങ്കിലും രാത്രി തന്നെ നിയ്യത്ത് വെക്കുന്നില്ലയോ എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ നോമ്പുണ്ടാവുകയില്ല എന്ന് പഠിപ്പിച്ച ഒരു സംഗതി. അതുകൊണ്ട് നിയ്യത്തിനെ സംബന്ധിച്ച് നാം ശരിക്കും ബോധവാന്മാരാകണം. പിന്നെ നിസ്സാരമല്ലേ എന്ന് കരുതി ആരും സുന്നത്തുകളൊന്നും കളയരുത്. അതിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ് അത്താഴം. ഇന്ന ഫി സഹൂരി ലബറക, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കാതെ നോമ്പ് നോറ്റാൽ നോമ്പിന് ശക്തി കൂടുകയും കൂലി കൂടുതൽ ഇട്ടൊന്നുമില്ല. അത്താഴം കഴിക്കണം എന്ന് മാത്രമല്ല, അത് കഴിയുന്നതും വൈകിക്കലാണ് ബറക്കത്ത്. സുബഹിന്റെ തൊട്ടു മുമ്പ് ഏറിയാൽ ഒരു 50 ആയത്ത് സൂറത്തുൽ ബഖറയിൽ നിന്ന് ഓതാനുള്ള സമയം അതാണ് സുബഹിന്റെ. അതാണ് അത്താഴത്തിന്റെ ഏറ്റവും നല്ല സമയം. അത്താഴം ഏത് സമയത്തും കഴിക്കാം, പക്ഷേ അത്താഴം എന്തെങ്കിലും ഒന്നുമില്ലെങ്കിലും ഏതാനും ഇറക്ക് വെള്ളമെങ്കിലും കുടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് ഒന്നും കിട്ടിയില്ല, അത്താഴത്തിന് കഴിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും അത്താഴത്തിന് നിയത്ത് വെച്ച് കുടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അത്താഴം കാരണം ജൂത ക്രൈസ്തവരൊക്കെ നോമ്പ് നിൽക്കുന്നത് അത്താഴമില്ലാതെയാണ്. അവർ അവരുടെ പുരോഹിതന്മാരുണ്ടാക്കിയ രീതിയിലുള്ള നോമ്പാണ്. ഇത് ഇസ്ലാമിന്റെ പവിത്രമായ നോമ്പ്, അതുകൊണ്ട് ഇബാദത്തിന്റെ ഭാഗമാണ്, അത്താഴം ഉണ്ടാകണം. അതേപോലെ തന്നെ ഇഫ്താർ, നോമ്പിന്റെ വിധിവിലക്കുകൾ ഓരോന്നും പഠിക്കുകയും അത് പാലിക്കുകയും അതിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുകയും ചെയ്യുകയും, അങ്ങനെ ഇഫ്താർ റബ്ബിനെ രണ്ട്, ഒരു നോമ്പുകാരന്റെ ഏറ്റവും വലിയ സന്തോഷം അത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് ഒന്ന്. രണ്ടാമത്തെ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് ഇന്ത ഫിത്രി. എന്താ നോമ്പ് കണ്ടി സ്വായി ഫറഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ടെന്ന് പറയാനുള്ള കാരണം ഒന്ന് ഇന്ത ഫിത്രി, രണ്ടാമത്തത് ഇന്ത ലിഖാ റബ്ബി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. കാരണം നോമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ ഒരു നോമ്പ് കൂടി എനിക്ക് കിട്ടി. നോമ്പിന് റിയാ ഇല്ല, ആളെ കാണിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കണമെന്നില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ട് നോമ്പുകാരനെ പോലെ നടക്കാൻ പറ്റും. എന്നിട്ടും ഒരാൾ നോമ്പ് നോറ്റാൽ അത് റബ്ബിന്റെ അരികിൽ കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് അന അജ്സീല, ഞാനാണ് അതിന് കൂലി കൊടുക്കുക. അതിന് 10 ഇരട്ടി, 25 ഇരട്ടി, 70 ഇരട്ടി, 700 ഇരട്ടി എന്നുള്ള കണക്കൊന്നുമല്ല, കണക്കില്ലാതെ വാരിക്കൂലി വാരിക്കൂലി കൊടുക്കും. ഇന്നമ യുവസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സബറിന്റെ മാസം ഷഹറു സബറാണ്, സും ഷഹറു സബർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ സബറിന്റെ മാസത്തിൽ നോമ്പ് നോൽക്കണം എന്ന്. സബറിന്റെ കൂലി ബിഗൈരി ഹിസാബ്, അളവില്ലാതെയാണ്, കണക്ക് നോക്കാതെയാണ് റബ്ബ് വാരിക്കോരി പ്രതിഫലം തരുന്ന ഒരു സന്ദർഭമാണ്. അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. ആ ഒരു നിലവാരത്തിൽ റമദാനിനെ ശരിക്കും സ്വീകരിക്കണം. അപ്പോ എനിക്കൊരു നോമ്പ് കൂടി കിട്ടിയാൽ നോമ്പ് മുറിക്കുമ്പോൾ തന്നെ ആ സന്തോഷം ഉണ്ടാവും. കാരണം പമയ്യാമൽ നിസ്ഖാല ദറത്തിൻ ഖൈറയറ, ഓരോ നന്മയും കാണുമെന്ന് അവൻ അറിയാം. റബ്ബിന്റെ മുന്നിൽ ഈ നോമ്പ് എനിക്ക് അനുകൂലമായി വരും. ബർസഖിൽ, ഖബറിൽ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്റെ കർമ്മങ്ങൾ വരുമ്പോൾ എന്റെ ഈ നോമ്പ് കൂടി വരും അല്ലെ. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ ഒരാൾക്ക് വേറെ ഒരു കർമ്മത്തിനും ഇല്ലാത്ത വണ്ണം വസബത്തൽ അജ്റു ഇൻഷാ അല്ലാ, ദാഹം മാറി, നാടി ഞരമ്പുകൾ നനഞ്ഞു, വസബത്തൽ അജ്റു ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്റെ പ്രതിഫലം ഉറപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടിയാണ് ഒരു സത്യവിശ്വാസി നോമ്പ് മുറിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നോമ്പിന്റെ ആ പുണ്യം അത് ആ നിലവാരത്തിൽ തന്നെ നാം ഉൾക്കൊള്ളണം. മറ്റൊന്ന് വിശുദ്ധ ഖുർആനുമായുള്ള ആഴമേറിയ ബന്ധമാണ്. ഖുർആനിനെ ഓതണം, ഈമാൻ വർദ്ധിക്കണം, ഖുർആനുമായി ബന്ധമുണ്ടാകണം. ഖുർആനിന്റെ ആശയങ്ങളെ, ഖുർആനിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ കൊണ്ടുവരാനും ശീലിക്കാനുമുള്ള ഒരു സമയം കൂടിയാണ് റമദാൻ. ഖുർആൻ ഒരു കേവലം റമദാൻ ഒരു കേവലം പരിശീലനത്തിന്റെ മാസമല്ല, നേരെ മറിച്ച് ഇബാദത്തുകളുടെ മാസമാണ്, അമലുകളുടെ മാസമാണ്. സ്വന്തമാക്കാൻ അവിടെ നമുക്ക് കിട്ടുന്ന ഓരോ ദിക്റും നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിലെ രണ്ട് പദവികൾക്കിടയിൽ, ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ നമ്മുടെ ഒരു ദിക്കർ കൊണ്ട്, ഒരു ഖുർആൻ പാരായണം കൊണ്ട്, ഒരു നോമ്പ് കൊണ്ട് സ്വർഗത്തിൽ ഒരു പദവി കൂടി ഉയർന്നു കിട്ടും. അവിടെ സ്വർഗത്തിലെത്തുന്ന ആളുകൾ തന്നെ എനിക്കൊരുപാട് ത്യാഗം ചെയ്യാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്തിന് ഒരു പദവി കൂടി എനിക്ക് മുകളിലെത്താമല്ലോ. അന്നേരം ചിന്തിച്ചിട്ട് കാര്യമില്ല ഇവിടെ. അതുകൊണ്ട് അവസരം കിട്ടിയിട്ട് റഹിമ അൻഫു സുമ്മ റഹിമ അൻഫു സുമ്മ റഹിമ അൻഫു, മൂക്ക് മുറിഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ. മൂന്ന് തവണ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആരാണ് പ്രവാചകരെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞത്? മൻ അദ്രക റമളാൻ, റമളാൻ അവന് കിട്ടിയിട്ടുണ്ട്, ഫലം യുഗ്ഫർ ദംബു, പക്ഷേ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. പാപങ്ങൾ, റമളാൻ മാസത്തിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായിട്ട് റമളാനിനെ സ്വന്തമാക്കാൻ ആലോചിക്കുമ്പോഴേക്കും പെരുന്നാളായിപ്പോയി. അവൻ ആലോചിച്ചിട്ട് മര്യാദയ്ക്ക് ഒരു തറാവീസ്കരിക്കാൻ സാധിച്ചിട്ടില്ല, ഒന്ന് പള്ളിയിലൊന്ന് അടങ്ങിയിരിക്കാൻ സാധിച്ചിട്ടില്ല, ഖുർആനും ഓതാൻ സാധിച്ചിട്ടില്ല. ഖുർആൻ റമളാനിന്റെ ഏറ്റവും വലിയ പുണ്യം, ഹൈറും മിൻ അൽഫി ശഹ്ര, അത് റമളാന്റെ അവസാനത്തെ പത്തല. ഇനി റമളാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യത്തെ ഒരാഴ്ചയോടുകൂടി തന്നെ തീർന്നു, ഒരിക്കലും പാടില്ല. റമളാനിന്റെ ഓരോ സെക്കൻഡും സജീവതയോടുകൂടി, താല്പര്യത്തോടുകൂടി, ത്യാഗബോധത്തോടുകൂടി സദഖകൾ വർദ്ധിപ്പിച്ചും ദിക്കറുകൾ വർദ്ധിപ്പിച്ചും ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചും ദുനിയാവൊന്ന് കുറച്ച് ആഖിറത്തുമായി കൂടുതൽ ബന്ധം പുലർത്തി അങ്ങനെ അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള അളവറ്റ പുണ്യം സമ്പാദിക്കാൻ നാം തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ അവരുടെ ഈമാനും ഇഖ്ലാസും കാരണമായി അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്ത് ഡോക്ടർ അമീർ, അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്മായിൽ സാഹിബ് സീരിയസായി ICU-ൽ ആണെന്നറിഞ്ഞു. സർവശക്തനായ അള്ളാഹു അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ, എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളും രക്ഷിതാക്കളും, അവർക്കെല്ലാം അള്ളാഹു രോഗത്തിൽ നിന്ന് ശിഫ നൽകുമാറാവട്ടെ. കടബാധ്യതയിൽ നിന്ന് അകപ്പെട്ടുപോയ സഹോദരന്മാരെ അതിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളെയും നമ്മുടെ ഈമാൻ കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് ദൂരീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത, വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത, ولا دين الا قضيت ولا حاجه من هوائج الدنيا والاخره الا قضيتها يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اجرنا من النار ربنا اجرنا من النار ربنا اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد.